വൃശ്ചിക പൂമ്പുലരി വൃതശുദ്ധി തരുംപുലരി, വൃശ്ചിക പൂമ്പുലരി വൃതശുദ്ധി തരുംപുലരി, മുദ്രയണിഞ്ഞവർ അമ്പല മുറ്റത്ത് ഒത്തുചേരും പുലരി, സ്വാമി ഭക്തർതൻ പൂമ്പുലരി, മുദ്രയണിഞ്ഞവർ അമ്പല മുറ്റത്ത് ഒത്തുചേരും പുലരി, സ്വാമി ഭക്തർതൻ പൂമ്പുലരി, വൃശ്ചിക പൂമ്പുലരി വൃതശുദ്ധി തരും പുലരി, വൃശ്ചിക പൂമ്പുലരി വൃതശുദ്ധി തരും പുലരി. സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, ശരണം ശരണം അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, ശരണം ശരണം അയ്യപ്പോ. ജാതി ഭേദമൊന്നുമില്ല, ജാതി ഭേദമൊന്നുമില്ല, ഉച്ചനീചത്വങ്ങളില്ല, ജാതി ഭേദമൊന്നുമില്ല, ഉച്ചനീചത്വങ്ങളില്ല, മാലയിട്ട മനസ്സുകൾക്ക് മാവേലി നാട്, മാലയിട്ട മനസ്സുകൾക്ക് മാവേലി നാട് എന്നും സ്വാമി നാമഗീതം പാടും സായുജനാട്, എന്നും സ്വാമി നാമഗീതം പാടും സായുജനാട്. വൃശ്ചിക പൂമ്പുലരി വൃതശുദ്ധി തരും പുലരി, വൃശ്ചിക പൂമ്പുലരി വൃതശുദ്ധി തരും പുലരി. സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, ശരണം ശരണമയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, ശരണം ശരണമയ്യപ്പോ. പേട്ടതുള്ളി പാട്ടുപാടി, പേട്ടതുള്ളി പാട്ടുപാടി, കാടുകേറി മലകേറി, പേട്ടതുള്ളി പാട്ടുപാടി, കാടുകേറി മലകേറി, കൂട്ടമോടെ പതിനെട്ടാം പടികളേറി, കൂട്ടമോടെ പതിനെട്ടാം പടികളേറി, സ്വാമിയെ കണ്ടു തൊഴുതു പുണ്യം നേടി, സ്വാമിയെ കണ്ടു തൊഴുതു പുണ്യം നേടി, പാവ നാശം വരുത്തി വിശുദ്ധി നേടി, പാവ നാശം വരുത്തി വിശുദ്ധി നേടി. വൃശ്ചിക പൂമ്പുലരി വൃതശുദ്ധി തരും പുലരി, വൃശ്ചിക പൂമ്പുലരി വൃതശുദ്ധി തരും പുലരി, മുദ്രയണിഞ്ഞവർ അമ്പല മുറ്റത്ത് ഒത്തുചേരും പുലരി, സ്വാമി ഭക്തർതൻ പൂമ്പുലരി, മുദ്രയണിഞ്ഞവർ അമ്പല മുറ്റത്ത് ഒത്തുചേരും പുലരി, സ്വാമി ഭക്തർതൻ പൂമ്പുലരി, വൃശ്ചിക പൂമ്പുലരി വൃതശുദ്ധി തരും പുലരി, വൃശ്ചിക പൂമ്പുലരി വൃതശുദ്ധി തരും പുലരി. സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, ശരണം ശരണമയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, ശരണം ശരണമയ്യപ്പോ, சுவாமியே ஐயப்போ, சுவாமியே ஐயப்போ, சுவாமியே ஐயப்போ, சரணம் சரணம் ஐயப்போ, சுவாமியே.